ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 12-ാം ശ്ലോകം. ആശാപാശതൈർബദ്ധാ കാമക്രോധപരായണാഃ ഇഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ജയാം. ആശാപാശതൈഹി ആശായവ പാശാഃ തസ്യതൈഹി ആശാപാശതൈഹി ബദ്ധാഃ നിയന്ത്രിതാഃ സന്തഃ. സർവദാകർഷ്യമാണാ കാമക്രോധപരായണാഃ. കാമക്രോധോ പരം അയനം പരാശ്രയേഷാം തേ കാമക്രോധപരായണാഃ. ഇഹന്തേ ചേഷ്ടന്തേ കാമഭോഗാർത്ഥം കാമഭോഗപ്രയോജനായ നധർമാർത്ഥം അന്യായേന അർത്ഥസഞ്ജയ അർത്ഥപ്രജയ അന്യായേന പരസ്വ അപഹരണാദിന. ഇവിടെ ആസുരന്മാരെ കുറിച്ച് വീണ്ടും പറയുകയാണ്. ആശാപാശശതങ്ങളാൽ ബദ്ധരാണ്, അതുകൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നവരാണ്. ബദ്ധർ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. അതായത് അവരുടെ ചിന്തകളെ, വാക്കിനെ, പ്രവൃത്തിയെ എല്ലാം നിയന്ത്രിക്കുന്നത് ആശാപാശമാണ്. സർവത ആകർഷ്യമാണ് ആഹ, ഉള്ളിൽ ആശകൾ ധാരാളം ഉള്ളത് കൊണ്ട് അവരുടെ മനസ്സ് എല്ലാ വിഷയങ്ങളിലേക്കും ആകർഷിക്കപ്പെടുന്നു. ഇതും ഭാഷ്യകാരൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ആധ്യാത്മിക സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അറിഞ്ഞൊഴിവാക്കേണ്ട കാര്യങ്ങളാണ്. സാധാരണ സതുപദേശങ്ങളെ പോലെ എടുക്കേണ്ടവയല്ല. സതുപദേശങ്ങളെന്ന് പറയുമ്പോൾ ധർമ്മശാസ്ത്രങ്ങൾ, നീതിശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നു. അതും ആധ്യാത്മിക ശാസ്ത്രത്തിനുള്ള ഉപദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം ധർമ്മശാസ്ത്രങ്ങളിലും പറയാറുണ്ട്. ലോകനീതിയെ ആഗ്രഹിച്ചുകൊണ്ടാണ് അത്തരം ശാസ്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ലോകത്തിൽ, പ്രത്യേകിച്ചും മനുഷ്യന്റെ ഇടയിൽ, അവരുടെ വ്യവഹാരത്തിൽ ധർമ്മം ഉണ്ടായിരിക്കുക, നീതി ഉണ്ടായിരിക്കുക, സമൂഹത്തിലൊരു സദ്വ്യവസ്ഥിതി അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സാധാരണ വർണ്ണ ആശ്രമ ധർമ്മങ്ങളെല്ലാം പറയുന്ന പോലെ തന്നെ സമൂഹത്തിന്റെ ധർമ്മം എന്നുള്ള നിലയ്ക്ക്, ഒരു വ്യക്തിക്കല്ല ഒരു സമൂഹത്തിന് മുഴുവൻ ബാധകമാണെന്നുള്ള നിലയ്ക്ക് സദുപദേശങ്ങൾ, കർത്തവ്യങ്ങൾ ഇതൊക്കെ നിർദ്ദേശിക്കുന്നതാണ് ധർമ്മശാസ്ത്രങ്ങളും നീതിശാസ്ത്രങ്ങളും. നമ്മൾ ബാല്യകാലം മുതലേ കേൾക്കുന്നതാണ് സത്യം പറയണം, കള്ളം പറയരുത്, ഗുരുക്കന്മാരെ ആദരിക്കണം, ഇങ്ങനെയുള്ള സതുപദേശം. ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഇതേ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കേവലം ഒരു സതുപദേശത്തിന്റെ നില മാത്രമല്ല ഉള്ളത്. കാരണം ആ സതുപദേശങ്ങൾ നമ്മൾ ബാല്യം മുതലേ കേൾക്കുന്നതാണെങ്കിലും ഒരിക്കലും അതൊന്നും പാലിക്കാറില്ല. കള്ളം പറയരുതെന്ന് കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാതിരുന്നിട്ട് നമ്മളത് തുടർന്നു വരുന്ന കാര്യമാണ്. കാരണം നമ്മളോട് പറയുന്നവരും കള്ളം പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളായിട്ട് കള്ളം പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ധർമ്മ നീതിശാസ്ത്രങ്ങളുടെ പോക്ക് ഈ തലത്തിലാണ്. പക്ഷെ അത് പറയുന്ന ആചാര്യന്മാർക്കൊരു സതുദ്ദേശമുണ്ട്. എന്താണോ, സമൂഹത്തിൽ ഒരു നീതി വ്യവസ്ഥ നിലനിർത്തുക, മനുഷ്യനെ സദാചാര തൽപരനാക്കുക, അതൊക്കെയാണ്. അപ്പോൾ ആധ്യാത്മിക സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ബാഹ്യമായ കേവലം സദാചാര നിഷ്ഠയല്ല ഉദ്ദേശിക്കുന്നത്. കാരണം അത് ഇത് വാസ്തവത്തിൽ സമൂഹത്തിന് വേണ്ടി പറയുന്നതല്ല, അതാണ്. മറ്റതങ്ങനെയല്ല, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സർവരും ആ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നുള്ള ധാരണയോടുകൂടിയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഗീതയെ കുറിച്ച് എന്താണ് പറയുന്നത്? ഭഗവാനും പറയും, ഭാഷ്യകാരനും പറയും, വ്യാഖ്യാതാക്കളെല്ലാം പറയും, ഇത് സ്മൃതിയാണ്, പക്ഷെ മോക്ഷശാസ്ത്രമാണ്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേവലം സതുപദേശങ്ങളെന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഗീത ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, മറ്റ് ഗ്രന്ഥങ്ങൾ മതി, സ്മൃതി ഗ്രന്ഥങ്ങൾ മതി. ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ആധ്യാത്മിക അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ, ഒരു സാധാരണ മനുഷ്യൻ, ഒരു ധാർമ്മികനായ മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആധ്യാത്മിക അനുഷ്ഠാനം വേണമെന്നില്ല. ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ നല്ലവനാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അയാളുടെ ചിന്താഗതി ഭൗതികമാണ്, പക്ഷെ അയാൾക്ക് ധർമ്മബോധമുണ്ട്. അങ്ങനെ നമ്മൾ പലരെ കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ അത്തരം ഒരു ധർമ്മബോധം നിലനിർത്തുകയല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ധർമ്മം എന്ത് അധർമ്മം എന്ന് നിശ്ചയിക്കുന്ന സാധാരണഗതി, അതാണ് ധർമ്മശാസ്ത്രം. സ്മൃതികളും മറ്റും അതാണ്. പക്ഷെ ആധ്യാത്മിക ശാസ്ത്രം അതല്ല. ആധ്യാത്മിക ശാസ്ത്രത്തിൽ ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ധർമ്മത്തെ എങ്ങനെ ഒരു ആധ്യാത്മിക സാധനയാക്കി മാറ്റാം എന്ന് നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അല്ല ഇന്നത് ധർമ്മം ഇന്നത് അധർമ്മം എന്ന് ധർമാധർമ്മങ്ങളെ വിവേചനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല. അതാണ് മറ്റ് സ്മൃതികളും ഗീതാസ്മൃതിയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഇതിനെ നമ്മൾ അതുകൊണ്ട് കേവലം സതുപദേശങ്ങളാണ് എന്ന് മാത്രം സ്വീകരിക്കരുത്. കാരണം പലരും ചിന്തിക്കും ഇതെല്ലാം സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ, ഇതിൽ കൂടുതൽ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ എന്തിനാണ് എന്ന് ചിന്തിക്കും. പക്ഷെ അതങ്ങനെയല്ല. ഇവിടെ കേവലം വ്യക്തിനിഷ്ഠമായ ആത്മീയ പരിശീലനത്തിന് ഇത്തരം കാര്യങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഉപദേശങ്ങളെല്ലാം. അതുകൊണ്ടിത് ബാഹ്യമായ ആചരണങ്ങളിൽ ധർമാധർമ്മങ്ങൾ സത്യാസത്യങ്ങൾ എങ്ങനെ പാലിക്കണമെന്നല്ല പറയുന്നു, മറിച്ച് ആന്തരികമായി ഒരുവന്റെ പ്രകൃതിയിൽ, അനാസിര പ്രകൃതി എന്ന് പറയുന്നു, ഒരുവന്റെ പ്രകൃതിയിൽ ഏതിനെയൊക്കെ സ്വീകരിക്കണം ഏതിനെയൊക്കെ ഒഴിവാക്കണം, ഇത്തരം കാര്യങ്ങൾ ഒരുവൻ ആന്തരികമായി എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് അവിടെ നിന്ന് വേണ്ടാത്തതിനെ ഒഴിവാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ അന്തർമുഖമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആധ്യാത്മിക സന്ദർഭങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സതുപദേശങ്ങളെപ്പോലെ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു. ധർമ്മശാസ്ത്രങ്ങളിൽ എന്താണ്? ലോകവ്യവഹാരത്തെ മുഖ്യമായി അവലംബിച്ചുകൊണ്ടാണ് ഉപദേശങ്ങൾ. ആധ്യാത്മിക ശാസ്ത്രത്തിലാണെങ്കിലോ ആത്മീയ സാധനയെ മുഖ്യമായി അവലംബിച്ചുകൊണ്ടാണ് ഉപദേശങ്ങൾ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മറ്റതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ലോകനീതിയെ നടപ്പിലാക്കുക, ധാർമ്മികതയെ പുലർത്തുക, സമൂഹം, അതാണ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദൈവീ സമ്പത്തിന്റെ ആർജ്ജനം, ആന്തരികമായ ശുദ്ധി. മറ്റതൊരു സമൂഹത്തെ മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നതെങ്കിൽ ഇവിടെ ആധ്യാത്മിക ജിജ്ഞാസുക്കളെ, ആത്മീയ സാധകന്മാരെ പ്രധാനമായും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ രണ്ടിനും രണ്ട് സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വ്യക്തമാക്കാനാണ് പറയുന്നത്. സർവത ആകർഷ്യമാണ് ഒരുവന്റെ അന്ധകരണം, അവന്റെ അന്ധകരണം പല ഭാഗങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ലോകത്തിലുള്ള കാമ്യം, നേരത്തെ പറഞ്ഞല്ലോ കാമുപഭോഗപരമ, കാമ്യമായ വിഷയങ്ങളിലേക്ക് ആകൃഷ്ടമായിരിക്കും അവന്റെ മനസ്സ് എന്ന് പറയുമ്പോൾ, നമ്മൾ ധാർമ്മികമായി എന്താണ് ഒരു മനുഷ്യൻ ആർജിക്കേണ്ടത്? പുരുഷാർത്ഥങ്ങളാണ്. അതിൽ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും എല്ലാത്തിനും സ്ഥാനമുണ്ട്. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ അവിടെ ധർമ്മം വേണം, അതുകൊണ്ട് അർത്ഥവും കാമവുമാകാം. മോക്ഷം വരെ മോക്ഷത്തിന് വരെ സഹായിക്കുന്നതാണ് ധർമാനുഷ്ഠാനം. പൊതുവെയുള്ള ഭൗതികമായ ബാഹ്യമായ ധർമാനുഷ്ഠാനങ്ങൾ അപ്പോൾ അവിടെ അർത്ഥകാമങ്ങൾ നിഷിദ്ധങ്ങളല്ല. പക്ഷെ ഇവിടെയാണെങ്കിലോ ആധ്യാത്മിക സാധനയിൽ അർത്ഥകാമങ്ങൾ നിഷിദ്ധങ്ങളാണ്. എങ്ങനെ അർത്ഥകാമങ്ങൾ ആണ് ഈ പറയുന്ന മനുഷ്യനെ സർവതാ ആകർഷ്യമാണ്, ആശാപാശങ്ങളിലൂടെ മനുഷ്യനെ സർവഭാഗത്തേക്കും ആകർഷിക്കുന്നു. ഇവിടെ അർത്ഥകാമങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. ഇവിടെ പറയുന്ന കാമ ഉപഭോഗപരമ പുരുഷാർത്ഥങ്ങളിൽ എന്താണ്, കാമം ആർജിക്കേണ്ടതാണ്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധർമ്മവും കാമവും അർത്ഥവും കാമവും ഒന്നും ആർജിക്കുന്നതിലൊരു തെറ്റുമില്ല, അത് ആവശ്യമാണ് താൻ. അപ്പോൾ ഇതിന് രണ്ട് സന്ദർഭത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ ഈ രണ്ട് ശ്ലോകങ്ങളിലും എന്താണോ ആ അർത്ഥകാമന്മാരെ ഇവിടെ ശക്തമായി താക്കീത് ചെയ്യുകയാണ്. അതല്ല ആത്മീയ മാർഗത്തിൽ എന്താണ് ഈ മനസ്സ് അനിയന്ത്രിതമായി എന്നുവെച്ചാൽ ഈ ആശാപാശങ്ങൾ കൊണ്ട് നിയന്ത്രിക്കപ്പെട്ട് ഈ അർത്ഥകാമങ്ങളിലേക്ക് പോകാൻ പാടില്ല. രണ്ടിനും ഇവിടെ ചേർക്കുക എന്ന് പറയുന്നു. കാമഭോഗാർത്ഥം അന്യായന അർത്ഥ സഞ്ചയാൻ, കാമഭോഗത്തിന് വേണ്ടി അർത്ഥത്തെ സഞ്ചയിക്കുക. ഇത് ഒരു ഭാഗത്ത് തെറ്റല്ല. ഭൗതികമായി ലൗകികമായ ദൃഷ്ടിയിൽ കാമഭോഗങ്ങൾക്ക് വേണ്ടി അർത്ഥത്തെ ആർജിക്കുന്നത് തെറ്റല്ല. അതുകൊണ്ടാണ് ആചാര്യന്മാർ അതിനെ പുരുഷാർത്ഥങ്ങളുടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതാണ് ധർമ്മശാസ്ത്രവും ആധ്യാത്മ്യശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. അതിനെ ഒരു ഭാഗത്ത് സമർത്ഥിക്കുകയും അസ്യം മറ്റൊരു ഭാഗത്ത് നിഷേധിക്കുകയാണ് ചെയ്യുന്ന ആചാര്യന്മാർ. ഇവിടെ അതിനെ നിഷേധിക്കുകയാണ്. ഇവിടെ എന്താണ്, കാമക്രോധോ പരം അയനം പരാശ്രയോ യേഷാന്തി കാമക്രോധപരായണാഹ. കാമക്രോധങ്ങളെ പരമമായ ആശ്രയമായി സ്വീകരിച്ചിരിക്കുന്നു. കാമത്തെയും ക്രോധത്തോടുകൂടി ചേർത്തിരിക്കുകയാണ്. കാരണം കാമത്തെ ആർജിക്കാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, കാമത്തിന് ഭംഗം വരികയാണെങ്കിൽ അത് സ്വാഭാവികമായും വരും. കാരണം ഇത് ദ്വന്ദ്വാത്മകമാണ്, ഒന്നായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ആർജനത്തിനും സംരക്ഷണത്തിനുമെല്ലാം വിഘ്നങ്ങളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രോധം വരും. അപ്പോൾ കാമത്തെ ആശ്രയിക്കുന്നവന് അവൻ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടി അവന് ക്രോധത്തെ സ്വീകരിക്കേണ്ടി വരും. അതുമാത്രമല്ല, കാമത്തിൻ്റെ സംരക്ഷണത്തിനും കാമത്തിൻ്റെ ആർജനത്തിനുമെല്ലാം പലപ്പോഴും ക്രോധം സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ലൗകികമായ രീതിയിൽ കാമക്രോധപരായണന്മാരായിരിക്കുന്നത് ആധ്യാത്മികമായ സന്ദർഭത്തിന് യോജിച്ചതല്ല. അതാണ് ഇവിടെ നിഷേധിക്കുന്നത്. കാമം പുരുഷാർത്ഥം തന്നെ, പുരുഷാർത്ഥമാണെങ്കിലും ഒരു ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് ഒരു കാമത്തെ പുരുഷാർത്ഥമായി സ്വീകരിക്കേണ്ട കാര്യമില്ല. അവിടെയാണ് സന്യാസത്തിന്റെയും മറ്റും പ്രസക്തി വരുന്നത്. അല്ലെങ്കിൽ സന്യാസത്തിന് അർത്ഥമില്ല എന്ന് വരും. അതൊന്നും കൂടാതെ തന്നെ പരമപുരുഷാർത്ഥം സാധിക്കാമെന്ന് വരും. അതുകൊണ്ടാണ് അതിനെ നിഷേധിക്കുന്നത്. അതിന്റെ പിടിയിൽപ്പെട്ട് മനസ്സ് നാനാഭാഗങ്ങളിലേക്ക് പോകുന്നത് അത് ആധ്യാത്മിക സന്ദർഭത്തിന് യോജിച്ചതല്ല. ലോകനീതി അനുസരിച്ച് അതൊക്കെ ഒരു പരിധിവരെ ആകാം. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിനും ലോകവ്യവഹാരത്തെ നിലനിർത്തുന്നതിനും ഒക്കെ കാമവും മറ്റും ആവശ്യമാണ്. അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലായിക്കൊണ്ടാണ് അതിനെയും പുരുഷാർത്ഥത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിനീഹന്തേ ജ്യേഷ്ഠന്തേ കാമഭോഗാർത്ഥം കാമഭോഗ പ്രയോജനായ. സാധാരണ മനുഷ്യർ പ്രവർത്തിക്കുന്നത് പോലെ കാമഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അത് ശരിയല്ല എന്നർത്ഥം. അതിനെ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ധർമാർത്ഥം ആണ്, അവൻ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. ധർമ്മത്തിന്റെ പട്ടികയിലാണ് കാമഭോഗങ്ങളെയും പ്രവർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ലൗകിക മനുഷ്യനെ സംബന്ധിച്ച് പറയും, ധർമ്മ അനുസാരിയായിട്ടുള്ള കാമാർത്ഥങ്ങളാകാം എന്ന് പറയും. പക്ഷെ ആധ്യാത്മിക സന്ദർഭത്തിലാണെങ്കിലോ അവിടെ പുരുഷാർത്ഥം പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്താണ്, പരമധർമ്മം മോക്ഷോഹി പരമോധർമ്മ. അവിടുത്തെ ധർമ്മം എന്ന് പറയുന്നത് മോക്ഷമാണ്. നിശ്രേയസമാണ് അവിടുത്തെ പരമമായ ധർമ്മം. അതാണ് ഭാഷ്യകാരനും തുടക്കത്തിൽ പറഞ്ഞു. വൈദികമായ ധർമ്മം രണ്ടു തരത്തിലുണ്ട്, ഒന്ന് പ്രവൃത്തി ധർമ്മവും ഒന്ന് നിവൃത്തി ധർമ്മം. അപ്പോൾ ആ നിവൃത്തി ധർമ്മത്തിലൂടെ എത്തിച്ച് ആ പരമമായ ധർമ്മത്തിന് വേണ്ടി ഇവിടെ സാധകൻ പ്രവർത്തിക്കുന്നില്ല. അവന്റെ മനസ്സ് കാമക്രോധങ്ങളിൽപ്പെട്ട് അലയുകയാണ്, അതാണ് ഇവിടെ പറയുന്നത്. അവനെന്ത് ചെയ്യുന്നു? അന്യായേന അർത്ഥസഞ്ചയാൻ അർത്ഥപ്രജയാൻ അന്യായേന പരസ്വ അപഹരണാദിനാ ഐത്യർത്ഥ. ഓ, അന്യായമായി അർത്ഥത്തെ ധനത്തെ സഞ്ചയിക്കരുത് എന്ന് പറയുന്നത് ലൗകിക നീതിയാണ്. അതും ഒരു ലോകമര്യാദയാണ്, ധർമ്മത്തിന്റെ ഭാഗമാണ്, ധർമ്മ ഉപദേശത്തിന്റെ ഭാഗമായിട്ടാണ് അത് പറയുന്നത്. അതുതന്നെ ആധ്യാത്മിക സന്ദർഭത്തിൽ എന്തിനു പറയുന്നു? അന്യായമായി അർത്ഥത്തെ സഞ്ചയിക്കുന്ന പാടില്ല, ഉപഭോഗത്തിന് വേണ്ടി അർത്ഥത്തെ സഞ്ചയിക്കുന്നത് തെറ്റാണ് എന്ന് ആധ്യാത്മിക സന്ദർഭത്തിൽ പറയുന്ന എന്തുകൊണ്ട്? പഴയകാലത്ത് പ്രത്യേകിച്ചും സന്യാസത്തിനും മറ്റും ഈ അർത്ഥസഞ്ചയം അത് പൂർണ്ണമായും നിഷേധിച്ചിരുന്ന കാലമാണ്. എന്നുവെച്ചാൽ ലോഹത്തിൽ സ്പർശിക്കാൻ കൂടി സന്യാസിമാർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അർത്ഥസഞ്ചയം പാടില്ല എന്നാണ്. അപ്പോൾ ഇന്നും അത്തരം ശാസ്ത്രങ്ങളൊക്കെ വായിക്കുന്നവരുടെ മനസ്സിൽ സംശയമുണ്ടാവും. ചിന്തിക്കുന്നവരുടെ മനസ്സിൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ? നമ്മൾ സമ്പത്ത് സമാഹരിക്കുന്നു, അത് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ അർത്ഥത്തിൻ്റെ ആർജനം സംരക്ഷണം അതാണിന്ന് സ്വാമിമാരുടെ പ്രധാനമായ ജോലി, അതിൻ്റെ വിനിയോഗം. ഇത് നമ്മുടെ പഴയ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്ന് വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാത്തവർ കാണത്തില്ല. സമാധാനം കിട്ടുന്നവർ കാണും. മിക്കപേരും തൽക്കാലമൊന്ന് ചിന്തിച്ച് മനസ്സിന് പ്രയാസം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച ആ വിഷയം ഒഴിവാക്കുകയും ചെയ്യും. കാരണം നമ്മുടെ ശാസ്ത്രങ്ങളിൽ കർശനമായി നിഷേധിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് സന്യാസധർമ്മത്തിൽ. ആധ്യാത്മിക സാധന അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ചത് വിഷയമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ധർമാർത്ഥങ്ങൾ അവരുടെ അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ സന്യാസിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. സന്യാസിയെ സംബന്ധിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരിടത്തും പറയുന്നില്ല. അങ്ങനെ ഒരു വാക്യം പോലും നോക്കി കിട്ടത്തില്ല. അർത്ഥം സഞ്ചയിക്കാം, ധനത്തെ സഞ്ചയിക്കാം, അതിനെ സംരക്ഷിക്കാമെന്നും വിനിയോഗിക്കാം. പക്ഷേ അതൊന്നും വേണ്ടെന്ന് വയ്ക്കട്ടെ, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യവുമായി തീർന്നു. കാലം അതിനെ അസാധ്യമാക്കി. അർത്ഥസഞ്ചയം കൂടാതെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ വയ്യാത്ത നിലയിലായി. കാരണം കാലം മാറി വന്നു. അപ്പോൾ അർത്ഥസഞ്ചയത്തിന് പുതിയ ശാസ്ത്രങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, ഇതിനെ ന്യായീകരിക്കുന്നതിന്. അല്ല, പഴയ ശാസ്ത്രം കൊണ്ട് എന്തായാലും പറ്റത്തില്ല, അങ്ങനെ ഒരു ശാസ്ത്രവും കണ്ടിട്ടില്ല. അപ്പോൾ ശാസ്ത്രത്തെ കാലാനുസൃതമായി നമുക്ക് വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. അതങ്ങനെയാണ്. കാരണം ധർമ്മങ്ങളെല്ലാം ആചാരങ്ങളെല്ലാം കാലാനുസൃതമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. അത് സ്മൃതികളിൽ പറയുന്നുണ്ട്. ഇന്നത്തെ ആചാരം തന്നെ നാളെ നിൽക്കണം എന്നൊരു സ്മൃതിയിലും പറയുന്നുണ്ട്. കാലാനുസൃതമായി സ്വീകരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അർത്ഥസഞ്ചയം, അർത്ഥത്തിൻ്റെ ആർജനം, വിനിയോഗം എല്ലാം നമുക്ക് ഇന്നത്തെ കാലത്തിനനുസരിച്ച് സ്വീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തേ പറ്റൂ, അതിന് നിർബന്ധിതരാണ്. അല്ലാതെ ഇതിന് പഴയ ശാസ്ത്രങ്ങൾ ഒന്നും ഇതിന് സഹായിക്കുന്നതല്ല. അങ്ങനെ ഏതെങ്കിലും ശാസ്ത്രം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ അറിയാത്ത ശാസ്ത്രങ്ങളും ഉണ്ടാകാം ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ശാസ്ത്രം. അപ്പോൾ പുതിയ ശാസ്ത്രങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ ഇതിനെയൊക്കെ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിന് സമാനം എന്താണ്? ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു, കാമഭോഗാർത്ഥം. അപ്പോൾ അർത്ഥകാമങ്ങൾക്ക് വേണ്ടി ഗൃഹസ്ഥൻ ധനത്തെ സമ്പാദിക്കുന്നു. സന്യാസിയുടെ ധനസമ്പാദനവും ആർജനവും വിനിയോഗവും ഒന്നും ഈ കാമഭോഗാർത്ഥമായിരിക്കരുത് എന്ന് പറഞ്ഞ് മാത്രമേ നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റൂ. ഈ കാലത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നതാണ് എന്നിവിടെ മനസ്സിൽ ധരിച്ചോണം. എന്തായാലും അർത്ഥകാമങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, അതേപടി സ്വീകരിച്ചുകൊണ്ട് സന്യാസത്തിൽ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ അതിൽ ചില ഭേദഗതികളാകാം. എന്താണ് ഇവിടെ? കാമഭോഗത്തിനു വേണ്ടി അർത്ഥസഞ്ചയത്തെ ഭഗവാൻ നിഷേധിക്കുന്നു. അപ്പോൾ കാമഭോഗത്തിനു വേണ്ടി അല്ലാതെയുള്ള അർത്ഥസഞ്ചയം ആകാം എന്നൊരു സമാധാനം കണ്ടെത്തുക. അതുമാത്രമേ നമുക്ക് നമ്മുടെ പുരാതനമായ ശാസ്ത്രങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂ. സന്യാസിക്കും അതൊക്കെ ആകാം. എന്ന് നമുക്കിപ്പോ സമാധാനിക്കാം. എന്താണ് അർത്ഥം? സഞ്ചയിക്കാം, ആർജിക്കാം, പക്ഷെ അത് കാമഭോഗത്തിന് വേണ്ടി ആയിരിക്കരുത്, എന്നുവെച്ചാൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആയിരിക്കരുത്, സ്വന്തം ഉപഭോഗത്തിന് വേണ്ടി ആയിരിക്കരുത്, എന്നുവെച്ചാൽ തന്റെ അർത്ഥത്തിന്റെ ഗുണഭോക്താവ് താൻ തന്നെ ആകരുത്. അതാണിന്ന് നമ്മൾ അതൊക്കെ കണ്ടെത്താമെന്നുള്ള ഒരു സമാധാനം. എന്തുകൊണ്ട്? പഴയ കാലത്ത് ആചാര്യന്മാർ നിർദ്ദേശിച്ച ആ സന്യാസ പദ്ധതി അത് കാലഹരണപ്പെട്ടുപോയി. നാം മനുഷ്യനിൽ സന്യാസ സംസ്കാരവും മറ്റും നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ കാലാനുസൃതമായ രീതിയിൽ നമ്മൾക്കതിനെ സ്വീകരിക്കേണ്ടി വരുന്നു. മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ട്, മറ്റൊരു ഉപായവും കാണാത്തതുകൊണ്ട്, ഇന്നത്തെ സാഹചര്യങ്ങൾ പഴയ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുവദിക്കാത്തതുകൊണ്ട്, ഇതിനൊന്നും അത് അനുകൂലമല്ലാത്തതുകൊണ്ട്, ഗത്യന്തരമില്ലാതെ നിവൃത്തി കേടുകൊണ്ട് നമുക്കിങ്ങനെ വ്യാഖ്യാനിച്ച് സമാധാനിക്കാമെന്നേ എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ ഒരു വെള്ളം ചേർക്കാൻ എനിക്ക് പറ്റത്തില്ല. എന്താണ് അത്? നിസ്വാർത്ഥമായി ഇതെല്ലാം ആകാം, അർത്ഥസഞ്ചയമാകാം. ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകത അനുസരിച്ചും ആ അർത്ഥത്തിന്റെ വിനിയോഗം സമൂഹത്തിന് വേണ്ടിയാകാം. ഇപ്പോൾ കർമ്മയോഗം പോലെയുള്ള കാര്യങ്ങൾക്കപ്പോൾ കൂടുതൽ പ്രസക്തിയുണ്ട്. അപ്പോൾ എന്താണ്? അന്യായമായി അർത്ഥത്തെ സഞ്ചയിക്കരുത്. അത്തരം കാര്യങ്ങൾ ആധ്യാത്മിക സാധനയിൽ നമുക്ക് അത്തരം മാനദണ്ഡങ്ങളെ പുലർത്താം. ഇവിടെ പറയുന്നത് എന്താണ്? അന്യായന് അർത്ഥസഞ്ചയ. ആസുര സമ്പത്തിയുള്ളവൻ എന്ത് ചെയ്യുന്നു? അന്യായമായി അർത്ഥത്തെ സഞ്ചയിക്കുന്നു. അതായത് ഏത് മാർഗം ഉപയോഗിച്ചും ധനം സമ്പാദിക്കും. അതിന് കള്ളവും കാപട്യവും കൃത്രിമത്വവും എല്ലാം സ്വീകരിക്കുന്നു. പക്ഷേ സന്യാസി അതൊന്നും സ്വീകരിക്കുന്നില്ല, അന്യായമായ ഒന്നും സ്വീകരിക്കുന്നില്ല. അപ്പോൾ സന്യാസിയുടെ ധനാഗമ മാർഗം എന്തായിരിക്കും? അതും ചിന്തിക്കണം. കാരണം ഇതൊക്കെ സന്യാസിമാരാണ് ചിന്തിക്കുന്നത്. മുഖ്യമായ സന്യാസിയുടെ ധനാഗമ മാർഗം എന്താകാം? ഇതിന് ഈ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുകയാണ്. ഒരിക്കലും ഇതൊന്നും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ വെളിച്ചത്തിലല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണോ ചീത്തയാണോ എന്ന് നമ്മൾ ചിന്തിച്ചോളുക. അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ഞാൻ ചർച്ച ചെയ്യുന്നതെല്ലാം എന്റെ മുമ്പിലിരിക്കുന്നത് ശാസ്ത്രമാണ്, ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ. ഓ, സന്യാസിക്ക് വാസ്തവത്തിൽ ഒന്നും ആർജിക്കുന്നതിനുള്ള അവകാശമില്ല. പക്ഷേ തന്റെ ജീവിത നിർവഹണത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. എങ്ങനെയാണ് സന്യാസി സ്വീകരിക്കുന്നത്? ദാനത്തിനുള്ള. അപ്പോൾ ദാനമായി എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. അതും എന്താണ്? അന്നം, വസ്ത്രം തുടങ്ങിയ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ദാനം, അത് യോഗ്യമായ ദാനം, ധാർമ്മികമായിട്ടുള്ള ദാനം അത് സ്വീകരിക്കാം എന്ന് പഴയ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ലാതെ മറ്റു തരത്തിൽ ധനാർജ്ജനം സന്യാസിക്ക് മുമ്പ് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് സന്യാസം നിലനിർത്തണമെങ്കിൽ തന്നെ സമ്പത്ത് കൂടിയേ കഴിയൂ എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നത്? കാരണം സമ്പത്ത് കുറഞ്ഞ ആശ്രമങ്ങളിൽ സന്യാസിമാരും കുറവാണ്. അങ്ങനെയാണ് സാധന കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഇതൊക്കെ നിലനിർത്തണമെങ്കിലൊന്ന് സമ്പത്ത് കൂടിയതിരിക്കും. കാരണം അത് ലോകത്തിന്റെ ഒരു സ്വഭാവമായിപ്പോയി. ലോകം അങ്ങനെ ചിന്തിക്കുന്നു. മനുഷ്യന്റെ ചിന്താഗതി ആ രീതിയിലായി. ഇപ്പൊ സമ്പത്തൊരു പ്രധാന ഘടകമായി. ഇപ്പൊ സന്യാസിക്കും സമ്പത്ത് ന്യായമായി സഞ്ചയിക്കണമെങ്കിൽ പിന്നെ അതിനുള്ള ഒരേ ഒരു ഉപായം ഇത് തന്നെ. എന്താണ്? ദാനത്തിലൂടെ അത് സ്വീകരിക്കുക. സമ്പത്തുള്ളവർ ദാനം ചെയ്യുന്നത് അത് സ്വീകരിക്കുക. അപ്പോൾ അന്യായമായിട്ടുള്ള അർത്ഥസഞ്ചയം എന്നുള്ളൊരു പേരുദോഷം സന്യാസിക്കുണ്ടാകത്തില്ല. ദാനത്തിലൂടെ സ്വീകരിക്കുക. അങ്ങനെ വരുന്ന സമ്പത്ത് എന്താണ്? സത്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ നിസ്വാർത്ഥത വരുന്നു. അപ്പോൾ സ്വന്തം കാമഭോഗത്തിന് വേണ്ടിയല്ല ഇവിടെ ഭഗവാൻ പറയുന്നത് പോലെ. അതിനുവേണ്ടി സന്യാസി സമ്പത്തിനെ ഉപയോഗിക്കുന്നില്ല. പരോപകാരാർത്ഥം, ലോക നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി സമ്പത്തിനെ വിനിയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സന്യാസ രീതികളെ ന്യായീകരിക്കേണ്ടതെന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെയൊക്കെ വേണം ന്യായീകരിക്കേണ്ടത്. അല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. എന്തായാലും എന്താണ് അന്യായമായി അർത്ഥത്തെ സമ്പാദിച്ച് അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സന്യാസധർമ്മത്തിന് യോജിക്കുന്നതല്ല. അത്തരം കർമാനുഷ്ഠാനങ്ങളെ ഒരിക്കലും നമുക്ക് കർമ്മയോഗത്തിന്റെ പട്ടികയിൽ പെടുത്താനും കഴിയത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യങ്ങളനുസരിച്ച് സന്യാസിമാരും സമ്പത്തിനെ ആശ്രയിക്കേണ്ടി വരുന്നതുകൊണ്ട് ന്യായമായ മാർഗത്തിലൂടെ, അതും പഴയ രീതി പറയുകയാണെങ്കിൽ മുഖ്യമായും ദാനത്തിലൂടെ സമ്പത്തിനെ സ്വരൂപിച്ച് അതിനെ ന്യായമായ മാർഗത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രായോഗിക സന്യാസം എന്ന് വിളിക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ. അല്ലാതെ അതൊരു ആദർശ സന്യാസമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അതൊരു ഇന്നത്തെ കാലത്തിനനുസൃതമായ ഒരു പ്രായോഗികമായ സന്യാസമാണ്. ആദർശ സന്യാസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ സ്മൃതികളിലും ധർമ്മശാസ്ത്രങ്ങൾ സന്യാസ ധർമ്മശാസ്ത്രങ്ങളും മറ്റും പറഞ്ഞിരിക്കുന്ന സന്യാസം അതാണ് ഇതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ കാലാനുസൃതമായ ഒന്ന് ഇതാണ്. പിന്നെ മറ്റൊന്ന് പ്രധാനമായിട്ടുള്ള കാര്യം, ഇന്നത്തെ ഈ സന്യാസത്തിന് ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രായോഗിക സന്യാസം എന്ന് പറയും. ഇന്ന് സമ്പത്തിനെ ആശ്രയിക്കാതെയും അതിന്റെ വിനിയോഗം കൂടാതെയും സന്യാസം എന്ന് പറയുന്ന ഒരു ധർമ്മം ആചരിക്കുക അസംഭവമാണ്. കാരണം കാലം മാറിപ്പോയി. അപ്പോൾ ഈ ഭാഗങ്ങളെയൊക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ സ്വീകരിക്കേണ്ടി വരും. ന്യായമായി ആർജിക്കുക, പരോപകാരാർത്ഥം വിനിയോഗിക്കുക, അതാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം. ആസുര ബുദ്ധിയുള്ളവർ അതൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മാർഗത്തിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്താണ് അന്യായമായി സമ്പത്ത് ആർജിക്കേണ്ടി വന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അത് ഒഴിവാക്കുക. അപ്പോൾ അവിടെ ചിന്തിക്കുക, സമ്പത്ത് വേണമോ സന്യാസം വേണമോ? സന്യാസം വേണമെങ്കിൽ സമ്പത്ത് ഉപേക്ഷിക്കുക, സമ്പത്ത് വേണമെങ്കിൽ സന്യാസം ഉപേക്ഷിക്കുക. പിന്നെ അതിൻ്റെ അനുഭവത്തിനും, അത് തനിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ആ സുഖഭോഗങ്ങളെല്ലാം അതോ ഇതെല്ലാം ആർജിച്ചിട്ട് സ്വയം ത്യാഗത്തെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നു, അങ്ങനെ കഴിയുമെങ്കിൽ അതാണ് സന്യാസം ഇന്നത്തെ കാലഘട്ടം. ഇത് പ്രത്യേകിച്ചും ഇന്നത്തെ ചുറ്റുപാടുകൾ സന്യാസിമാർ വിശേഷിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അന്യായന പരസ്വ അപഹരണാദിന. ഈ പരസ്വ അപഹരണം എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ വസ്തു പിടിച്ചു പതിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല, നമുക്ക് അർഹതയില്ലാത്തത് ഏത് സ്വീകരിച്ചാലും അത് പരസ്വ അപഹരണമാണ്. എന്തുകൊണ്ട്? നമുക്ക് അർഹതയില്ലാത്തത് തീർച്ചയായും മറ്റൊരുത്തിന് അർഹതപ്പെട്ടതായിരിക്കും. ഇപ്പൊ സന്യാസിക്ക് അർഹത അല്ലാത്തത് മറ്റൊരുവന് അർഹതപ്പെട്ടതാണെങ്കിൽ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അപഹരണം തന്നെ, അത് പാപത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് അതാണ് ദാനമായി നൽകുന്നത് സ്വീകരിക്കണമെന്ന് പറയുന്നു. ദാനമായി നൽകുമ്പോൾ ഒരുത്തൻ എന്ത് ചെയ്യുന്നു? അവന്റെ മനസ്സോടുകൂടി അവൻ നൽകുന്നതാണ്. അപ്പൊ അത് സ്വീകരിക്കുന്നു, അത് അർഹതയുള്ള ഒരു കൈമാറ്റം ചെയ്യുന്നു. അപ്പോൾ അതിലവിടെ സന്യാസി നിസ്സംഗനായിരിക്കുന്നു, നിസ്വാർത്ഥനായിരിക്കുന്നു. അപ്പോൾ അത് സന്യാസിയെ ബാധിക്കുന്നില്ല, അനർഹമായത് സ്വീകരിക്കുന്നില്ല, അനർഹമായി അനുഭവിക്കുന്നുമില്ല. അപ്പോൾ അവിടെ കേവലം ഒരു കൈമാറ്റത്തിന് മാത്രമേ സന്യാസി ഉത്തരവാദിയാകുന്നുള്ളൂ. അതാണ് കർമ്മയോഗം എന്നെല്ലാം നമ്മൾ വളരെ വിശദീകരിച്ചത്. ആ രീതിയിൽ ഇതാകാം, മറിച്ച് വന്നു കഴിഞ്ഞാൽ എന്താകും? അത് ആസുരപ്രകൃതിയാകും. അതുകൊണ്ട് ലൗകികന്മാർക്കുള്ളതുപോലെ, ലൗകികന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗൃഹസ്ഥധർമ്മത്തിൽ ജീവിക്കുന്നവർക്കുള്ളതുപോലെ കാശുണ്ടാക്കുന്നതിനുള്ള ഒരു വ്യഗ്രത, അത് സന്യാസിക്ക് ഭൂഷണമല്ല എന്നാണ് ഇവിടെ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ലോകത്തിൽ വന്ന മാറ്റമനുസരിച്ച് സന്യാസി ലോകത്തിൽ ജീവിക്കുകയും വേണം, പ്രവർത്തിക്കുകയും വേണം. ഇതിനെ രണ്ടിനെയും പൊരുത്തപ്പെടുത്തണം. എന്നാൽ ഈ പറയുന്ന ഈ ഉപദേശങ്ങളെല്ലാം അവനവന്റെ ജീവിതത്തിൽ അർത്ഥവത്താകുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഉപദേശങ്ങളൊന്നും എല്ലാം തികച്ചും അപ്രായോഗികമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയേണ്ടി വരും. അതാണ് ഇവിടെ ഭാഷ്യകാരനും വ്യാഖ്യാനിക്കുന്നത്. അന്യായമായി രീതിയിൽ അർത്ഥത്തെ സഞ്ചയിക്കരുത്, ദൈവീ സമ്പത്തുള്ളവർ എന്ന് പറയുന്നതാണ്. ആശാ പാശശതൈർബദ്ധ കാമക്രോധപരായണാഹ ഈഹന്തി കാമഭോഗാർത്ഥം അന്യായേനാർത്ഥ സഞ്ജയാൻ ഇദം അദ്യമയാ ലബ്ധം ഇദം പ്രാപ്സ്യേ മനോരഥം ഇദമസ്തിദമപി മേ ഭവിഷ്യതി പുനർധനം. ഈദൃശസ്യ തേഷാം അഭിപ്രായഃ. സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ആധ്യാത്മികമായ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരും ദൈവീ സമ്പത്തിനെ ആർജിക്കാൻ ശ്രമിക്കുന്നവരും ഈ ലൗകികതയുടെ ഈ ആകർഷണത്തിൽ അകപ്പെട്ടിട്ട് ഇങ്ങനെ തന്നെ ചിന്തിക്കും, ചിന്തിച്ചു പോകും. അത് വ്യക്തിയുടെ കുറ്റമല്ല, മറിച്ച് മായയുടെ ശക്തിയാണ്. ഈ ലൗകിക മോഹങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്ന ആ മായാശക്തിയുടെ സ്വാധീനത്തിൽ നിന്ന് ഈ ദൈവിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് പോലും അങ്ങോട്ട് സ്വതന്ത്രമാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഇതം ദ്രവ്യം അത് ഇതാനും മയാലബ്ധം എന്നും കണക്കുകൂട്ട്, എന്തൊക്കെ നേടിയുടെ ഭൗതികമായി എന്തൊക്കെ നേടി എന്നുള്ളതാണ്. ഇതം ദ്രവ്യം ഇത്രമാത്രം സമ്പത്ത് ഇതാനും മയാലബ്ധം ഞാൻ നേടി, ഇങ്ങനെ ചിന്തിക്കും. തന്റെ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ കണക്കുകൂട്ടും, സ്വാമിമാരും കണക്കുകൂട്ടും. ഇത്ര ആശ്രമങ്ങൾ സ്ഥാപിച്ചു, ഇത്ര സമ്പത്തുണ്ടാക്കി, ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ടാക്കി, ഇതെല്ലാം ഇതിന്റെ എല്ലാം ബാലൻസ് ഷീറ്റ് നമ്മൾ വർഷം തോറും പരിശോധിക്കാറുണ്ട്, ഇല്ലെന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ ഇത് ഒരു സാധാരണ ചിന്താഗതിയായിട്ട് ഭഗവാൻ പറയുകയാണ്. ഞാൻ വ്യാഖ്യാനിച്ച് പറയുന്നതല്ല, സംസ്കൃതം അറിയാവുന്നവർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അദ്യ എന്നുവെച്ചാൽ ഇപ്പോൾ, മയ എന്നാൽ ലബ്ധം നേടി, ഇത്രയും നേടി. ഈ ഒരു ചിന്താഗതി ഞാൻ പറയുന്നതാണ്, ഒരിക്കലുമല്ല, ഭഗവാൻ തന്നെ പറയുന്നതാണ്. ഇങ്ങനെ ഒരു നേട്ടത്തിന്റെ കണക്കുകൂട്ടലുകളില്ലാതെ ജീവിക്കുന്ന എത്ര സ്വാമിമാരുണ്ട്? വേണമെങ്കിൽ തൽക്കാലം എന്റെ തടി രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയാം, ഇവിടെ ആരുമില്ല. അതിക്കവിഞ്ഞ് പുറത്താരുമില്ലെന്ന് എന്തായാലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, തന്റെ നേട്ടങ്ങളെക്കുറിച്ച് കണക്കുകൂട്ടുന്നു, അവിടെ നിർത്തുന്നില്ല. ഇതം ച അന്യത് പ്രാപ്സ്യ മനോരഥം മനഃതുഷ്ടികരം. അപ്പോൾ ഈശ്വരഭജനമല്ല, അവന് മനസ്സിന് സന്തോഷത്തെ ഉണ്ടാകും. പലരും കർമ്മഭ്രാന്തന്മാരായിട്ട് കർമ്മത്തിൽ മുഴുകുന്നുണ്ട്. അവർ ധരിക്കുന്നതും മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും എന്താണോ, ഞങ്ങൾ കർമ്മയോഗികളാണ്, ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു, ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നൊക്കെയാണ്. ഒരുപക്ഷെ നിർഭാഗ്യവശാൽ അവർ സ്വയം ധരിച്ചിരിക്കുന്നതായിരിക്കും, പക്ഷെ വാസ്തവം അതല്ല. വാസ്തവത്തെ പലപ്പോഴും ഇവർക്ക് അറിയാൻ കഴിയുന്നില്ല, എന്താണ് തന്റെ ആന്തരികമായ നിലയെന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ അവരവരുടെ സൂക്ഷ്മമായ സ്വാർത്ഥമായ നേരത്തെ ഭഗവാൻ പറഞ്ഞ ആശാപാശ ശതങ്ങളെ സ്വയം നിരീക്ഷിച്ച് അറിയുന്നതിന് കഴിയത്തില്ല. കഴിയാതെ കേവലം വികല്പങ്ങളിൽപ്പെട്ടിട്ട് ഇതെല്ലാം ആധ്യാത്മിക സാധനയാണെന്നുള്ള മിഥ്യാധാരണയിൽ പ്രവർത്തിക്കുന്നവരാണ് ഏറെ പേർ. എന്തുകൊണ്ടങ്ങനെ ധരിക്കുന്നില്ല? അവരുടെ മനസ്സതിന് പാകമല്ല. ഈശ്വര കൃപ കൊണ്ട് മനസ്സതിന് പാകമായി തീരുന്നു. സത്സംഗം കൊണ്ട് അവന്റെ ഉള്ളിൽ വെളിച്ചം വരും. അത് വരാത്രത്തോളം കാലം അവനെങ്ങനെയായിരിക്കും? വാസ്തവത്തിൽ അവന്റെ പ്രവൃത്തികളെല്ലാം മനോരഥത്തിൽ ആശ്രയിച്ചായിരിക്കും. ഇത് ഭഗവാൻ പറയുന്നു, മനോരഥം എങ്ങനെ? ഇതം ജാന്യത് പ്രാപ്സി മനോരഥം മനഃതുഷ്ടികരം. മനോരഥം എന്നുള്ളതുകൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത്, സാധാരണ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മനോരഥം എന്ന് വെച്ചാൽ, നമ്മൾ സങ്കല്പ ലോകത്തിൽ ഒരു നിയന്ത്രണമില്ലാതെ സഞ്ചരിക്കുന്നതിനാണ് മനോരഥം എന്ന് പറയുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്നതിന് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, മനസ്സ് അതിനിഷ്ടമുള്ളിടത്തൊക്കെ പോവുക, അതാണ് മനോരഥം. അതിന്റെ ഭാഷകാരനം പറയുന്നു മനഃതുഷ്ടികരം. അങ്ങനെ കർമ്മത്തിൽ മുഴുകി നിൽക്കുന്ന അത് ഒരുവൻ, അവന്റെ മനസ്സിനത് ഇഷ്ടമായതുകൊണ്ടാണ് അവനെന്താണ് ചിന്തിക്കുന്നത്? ഇതം അന്യത് പ്രാപ്സി, ഞാൻ ഇന്നതിന്നതെല്ലാം നേടും. അതാണ് അടുത്ത ചിന്ത. ഇത്രമാത്രം നേടി, ഇനി ഇത്രയൊക്കെ നേടും. ഈ രണ്ട് ചിന്തകളിൽ പെട്ടിട്ടാണ്. അല്ലാതെ നമ്മളിവിടെ ചർച്ച ചെയ്ത കർമ്മയോഗത്തിന്റെ തത്വങ്ങളോ അതിന്റെ ആശയങ്ങളോ ഒന്നും മനസ്സിൽ വെച്ചും കൊണ്ടല്ല. അവനെ സംബന്ധിച്ച് രണ്ട് കണക്കുകൂട്ടലുകളേ ഉള്ളൂ, നേടിയതും നേടാനുള്ളതും. ഇത് സന്യാസിയുടെ മനസ്സിന് ഇത് എന്തൊക്കെ ഇതുവരെ നേടി, ഇനി എന്തൊക്കെ നേടാൻ പറ്റും. ഇതം ചസ്തി, ഇത്രമാത്രം ഇപ്പോൾ ഉണ്ട് കൈവശം. ഇതം അഭിമേ ഭവിഷ്യതി, ഇത്ര കൂടി ഞാൻ നേടും എന്നാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ചും പറയുന്നത് ഭൗതികമായി നേടിയതിനെക്കുറിച്ചും ഭൗതികമായി നേടേണ്ടതിനെക്കുറിച്ചുമാണ്. അത് യാതൊരു ദൈവവുമില്ലാതെ ഭാഷ്യകാലം വ്യാഖ്യാനിക്കുകയാണ്. ആഗാമിനി സംവത്സരേ പുനർധനം, ഈ അടുത്ത വർഷത്ത് ഇത്ര സമ്പത്തൂടെ ഞാൻ നേടുന്നതാണ്. ഓരോ വർഷത്തെയും ബഡ്ജറ്റിനെ കുറിച്ച് തന്നെ പറയുകയാണ്. ഇങ്ങനെ ചിന്തിച്ചു പോകുന്നു. പക്ഷേ ഇതൊക്കെ വേണമെന്നുള്ള പക്ഷത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതെന്തിനാണ് ഇതൊക്കെ വേണ്ടുന്നത്? കാരണം ആശ്രമം വളരണം, സമ്പത്തുണ്ടാവണം. അപ്പൊ പിന്നെ ഇങ്ങനെ ചിന്തിക്കാതിരുന്ന എങ്ങനെയാ അടുത്ത വർഷത്തെ ബഡ്ജറ്റിനെ കുറിച്ചുകൂടെ ചിന്തിക്കണ്ടേ? അത് പാടില്ലെന്നാണ് പറയുന്നത്. തേൻ അഹം ധനി, അതുകൊണ്ട് ഞാൻ ധനവാനാകും. ധനമുണ്ടായാലോ ബാക്കിയെല്ലാം ഉണ്ടാകും. വിഖ്യാതോ ഭവിഷ്യാമി, ഞാൻ പ്രശസ്തനായിത്തീരും ധനത്തിലൂടെ. ഈ ധനം ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ആത്മീയ സാധകന്മാർക്ക്. ആത്മീയമായ സാധനങ്ങളിൽ ജീവിക്കുക, ധനം കൈകാര്യം ചെയ്യേണ്ടി വരിക, ഇത് വളരെ നൂലാമാല പിടിച്ച ഒരു കാര്യമാണ്, കുഴപ്പം പിടിച്ച. അതിന്റെ ദോഷത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി ഒരാൾ ധനത്തെ ദുർവിനിയോഗം ചെയ്തില്ലെന്നിരിക്കട്ടെ, ധനം ഉപയോഗിച്ച് അയാൾ ദുർമാർഗത്തിലൊന്നും പ്രവർത്തിച്ചില്ലെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരാൾ ധനത്തെ സമ്പാദിച്ചിട്ട് അതുകൊണ്ട് പാപത്തെ സമ്പാദിച്ചില്ലെന്നിരിക്കട്ടെ, എന്നിരുന്നാലും ഈ പറയുന്ന മനോരഥത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യം. ഇവിടെ പറഞ്ഞല്ലോ, ഇത് ധർമ്മശാസ്ത്രമല്ല. നിങ്ങൾ പണം എങ്ങനെ സമ്പാദിക്കണം, അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രമല്ല ധർമ്മശാസ്ത്രത്തിൽ പറയുന്ന എന്താണ്? നിങ്ങൾ ധർമ്മത്തിലൂടെ ധനത്തെ ആർജിക്കുക, ധാർമ്മികമായി വിനിയോഗിക്കുക, അതാണ് ധർമ്മ നീതിശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഇവിടെ അതല്ല മുഖ്യമായി പറയുന്നത്. ഇവിടെ നിങ്ങൾ ധനത്തെ ആർജിക്കുമ്പോൾ, ആ ധനത്തെ വിനിയോഗിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും, എന്തായിരിക്കണം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ധനത്തെ ആർജിക്കുന്നതോ ധനത്തെ വിനിയോഗിക്കുന്നതോ അല്ല ഇവിടുത്തെ പ്രധാനമായ ചർച്ചാവർഷം. ആ ധനത്തോടുള്ള ഒരുവന്റെ മനോഭാവമാണ്. അതുകൊണ്ടാണ് ഈ കാലത്തിനനുസരിച്ച്, ഇന്നത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ധനാർജനവും ധനവിനിയോഗവും വേണ്ടി വന്നാൽ സന്യാസിക്കാകാം, സന്യാസിയെ സംബന്ധിച്ച് അതിനെയും ന്യായീകരിക്കാം എന്ന് പറയുന്നു. കാരണം അത് രണ്ട് ബാഹ്യമാണ്, ധനത്തിന്റെ ആർജനം ധനത്തിന്റെ വിനിയോഗം, അത് ബാഹ്യമായിട്ടുള്ള കാര്യമാണ്. മുഖ്യമെന്താണ് ഇവിടെ പറയുന്ന? ആ മനോരഥമാണ്. ആ മനോരഥത്തെ ഒന്ന് പരിഷ്കരിക്കുകയാണ് മുഖ്യം. അപ്പൊ ധനത്തെ സംബന്ധിച്ചുള്ള ആ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് ശുദ്ധമായി കഴിഞ്ഞാൽ ധനത്തെ സംബന്ധിച്ചുള്ള ദോഷങ്ങൾ അവനെ ബാധിക്കുന്നുണ്ട്. എങ്ങനെ ധനത്തെ സംബന്ധിച്ച് വരുന്ന ദോഷം എങ്ങനെയാണ്? അന്യായേനം അർത്ഥസഞ്ചി, ധനത്തെക്കുറിച്ചുള്ള സന്യാസിയുടെ ആ മനോഭാവം മാറിയാൽ പിന്നെ അവൻ അന്യായമായി ധനം സമ്പാദിക്കുന്ന പരസ്യ അവഹരണത്തിൽ അവൻ ഉരുമ്പെടുന്നില്ല. അവന് ദാനമായി ലഭിക്കുന്ന അവൻ സ്വീകരിക്കുന്നു, അതവൻ സ്വീകരിക്കുന്നു. അവനെന്താണ്? അതിൽ ഈ പറയുന്ന മനോരഥങ്ങളൊന്നും കൂടാതെ കൂടുതൽ ധന ആർജനത്തിനുള്ള മാർഗങ്ങളെ ചിന്തിച്ച് സമയം കളയാതെ അവൻ അതിനെ ന്യായമായി തന്നെ വിനിയോഗിക്കുന്നു. സങ്കല്പങ്ങളൊന്നും കൂടാതെ തന്നെ, സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ അവനെ ബന്ധിക്കുന്ന സങ്കല്പങ്ങളൊന്നും കൂടാതെ തന്നെ അവൻ ആ സമ്പത്തിനെ വിനിയോഗിക്കുന്നു. പിന്നെ ആ ധനത്തിലൂടെ ഇവിടെ പറയുന്നത് വിഖ്യാതോ ഭവിഷ്യാമി, ഞാൻ പ്രശസ്തനായിത്തീരും ധനം ഉപയോഗിച്ച് എന്നൊന്നും അവൻ ചിന്തിക്കുന്നില്ല. ധനത്തെ ഉപയോഗിച്ച് താൻ വിഖ്യാതനാകണമെന്ന് ആഗ്രഹിച്ചതിന്റെ താല്പര്യം എന്താണോ? ധനത്തെ താൻ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ ഈശ്വരസൃഷ്ടമായിട്ടുള്ള ഒന്നും സ്വതേ അതൊന്നും ദോഷമുള്ളതല്ല, അതിന്റെ സ്വതസിദ്ധമായ നിലയിൽ. കാരണം സർവവും ഈശ്വരസൃഷ്ടമാണ്. ധനവും ആ രീതിയിൽ ദോഷമുള്ളതല്ല, മറിച്ച് അതിന്റെ ആർജനത്തിനും വിനിയോഗത്തിനും വരുന്ന അവന്റെ മനോഭാവമാണ് അതിനെ ദോഷമുള്ളതാക്കി തീർക്കുന്നത്. അപ്പോൾ ആധ്യാത്മിക സാധന സാധകന് ദൈവഗത്യ അല്ലെങ്കിൽ പ്രാരബ്ധവശാൽ അവന് ധനത്തെ കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ ഏത് മനോഭാവമാണ് അവനെ ദോഷകരമായി ബാധിക്കുന്നത് അത് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കുക, അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നതിൻ്റെ സാരം. അല്ലാതെ ധനത്തെ പാടെ ഉപേക്ഷിക്കണമെന്നല്ല, പാടെ ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലത് തന്നെയെന്ന് തന്നെയാണ് എന്റെയും പക്ഷം. പൂർണ്ണമായും ധനത്തെ ബാഹ്യമായും അതിനെ മാനസികമായും ഒഴിവാക്കി ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അത് ശ്രേഷ്ഠം തന്നെ. അതോടൊപ്പം മഹത്വം മറ്റൊന്നിനുമില്ല, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? നമ്മുടെ പൂർവാചാര്യന്മാർ അതാണ് ആദർശമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ചുറ്റുപാടുകൾ അതിനെ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ അപകടം കൂടാതെ കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിലാക്കുകയാണ്. അതിനുള്ള വഴിയാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. ധനത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും ആസുരബുദ്ധിക്ക് കീഴടങ്ങരുത്, ആസുരഭാവങ്ങളെ ആശ്രയിക്കരുത്. ആസുരഭാവങ്ങൾ സദാസമയം നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ധനം കാമനയുണ്ടാക്കുന്നതാണ്, അത് കയ്യിൽ വരുമ്പോൾ കൂടുതൽ ആർജിക്കണമെന്ന് ആഗ്രഹം തോന്നും. ആർജിച്ചതിൻ്റെ കണക്കുകളിൽ മനസ്സെപ്പോഴും ഇരിക്കും. ഇതൊന്നും സാധനയ്ക്ക് ചേരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? നിസ്വാർത്ഥമായി വിനിയോഗിക്കുക, ഇതിൻ്റെ വ്യർത്ഥമായ ചിന്തകളിൽ ജീവിതത്തെ പാഴാക്കരുത്. ഇതൊക്കെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം. ഇതം അദ്യമയാ ലബ്ധം, ഇതം പ്രാപ്സ്യേ മനോരഥം, ഇതം അസ്തീതമപി മേ ഭവിഷ്യതി പുനർധനം. അസോ മയാ ഹതശത്രോ അനുഷ്യേ ചാപരാനപി ഈശരോഹമഹം ഭോഗീ സിദ്ധോഹം ബലവാൻ സുഖീ. അസോ ദേവദത്തനാമ മയാ ഹതഃ ദുർജയ ശത്രു. ഇവിടെ അർജുനന് പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ വേണ്ട ചില ഉപദേശങ്ങളും കൂടെ നൽകുകയാണ്. പറഞ്ഞിട്ടുള്ള ഒന്നാം അധ്യായത്തിലെ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് ഈ പറയുന്നതല്ല. അവിടെയും ഈ ധനത്തെക്കുറിച്ചും മറ്റും പരാമർശിച്ചിട്ടുണ്ട് അർജുനൻ. അതുകൊണ്ടാണ് ധനത്തെക്കുറിച്ചും മറ്റും ഇവിടെ പറയുന്നത്. അവിടെ മുഖ്യമായി പരാമർശിച്ച ഒരു വിഷയമാണ് ശത്രു. ഇതാ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ശത്രുക്കൾ, ഇവരെ ഞാൻ കൊന്നുകഴിഞ്ഞാൽ ആ കൊല ഹിംസയാണ്, പാപമാണ്. അപ്പോൾ സാധാരണ യുദ്ധത്തിൽ യുദ്ധം ചെയ്യുന്നവൻ ശത്രുവിനെ ഹനിക്കുന്നു. ഇവിടെ അതല്ല. അസോ ദേവദത്തനാമ മയോഹത, ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ. ദേവദത്തൻ അതായത് ഒരു ശത്രു, അവനെ ഞാൻ കൊന്നു. ദുർജയനാണ് അവൻ, ജയിക്കാൻ പ്രയാസമുള്ളവനാണെങ്കിലും ഞാൻ കൊന്നു. ഇവിടെ എന്താണ്? അവിടെ ആ ശത്രുഹനനത്തിന് സ്വയം അഭിമാനിക്കുകയാണ്. അർജുനന്റെ സ്വധർമ്മത്തിലും ഈ ശത്രുഹനനമുണ്ട്. യുദ്ധം എന്ന് പറയുന്നത് ഹിംസാത്മകമാണ്. കൊല കൂടാതെ യുദ്ധം നടക്കത്തില്ല, യുദ്ധം നടത്താൻ കഴിയത്തില്ല. പക്ഷെ അവിടെയും എന്താണ്? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ധനാർജനത്തിന്റെ കാര്യം പറഞ്ഞു. സന്യാസിയുടെ ധനാർജനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ക്ഷത്രിയന്റെ യുദ്ധത്തിലും മുഖ്യം മനസ്സ, ബാഹ്യമായ പ്രവൃത്തിയല്ല. ഇതെല്ലാം ചെയ്യാൻ കാലം കൊണ്ട് നിർബന്ധിതമായി തീരുകയാണ്. ഭവൻ പറയുന്നുണ്ടല്ലോ ഇത് പ്രതിരോധിക്കാൻ കഴിയാത്തതാണ്. ഇപ്പൊ സന്യാസിക്ക് ഈ കാലത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ധർമ്മങ്ങൾ അത് അവന് പ്രതിരോധിക്കാൻ കഴിയാത്തതാണ്. ധനം സമ്പാദിക്കുന്നതായാലും വിനിയോഗിക്കുന്നതായാലും കാലത്തിന്റെ നിശ്ചയമാണ്. അതുപോലെ ക്ഷത്രിയന് മുമ്പിൽ വന്നിരിക്കുന്ന യുദ്ധം അത് അവന് ഒരു കാലത്ത് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളെല്ലാം ചിലപ്പോൾ സ്വപ്നം കാണുമെന്നാണ് യുദ്ധമില്ലാത്തൊരു കാലം എന്ന് വെച്ചാൽ സമാധാനം മാത്രമുള്ള ഒരു കാലം. പക്ഷേ അങ്ങനെ ഒരു കാലം ഒരിക്കലും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു മനസ്സുണ്ടായിരിക്കുന്നത് നല്ലതാണ്, കാരണം അത് നന്മ നിറഞ്ഞ ഒരു മനസ്സാണ്, സമാധാനത്തെ മാത്രം ആഗ്രഹിക്കും. പക്ഷേ കാലം അങ്ങനെ വന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം പ്രപഞ്ചം ദ്വന്ദ്വാത്മകമാണ്. ദ്വന്ദ്വാത്മകമായ പ്രപഞ്ചത്തിന് ഒരിക്കലും ഒരു ഭാഗത്ത് മാത്രം നിൽക്കാൻ ഒക്കത്തില്ല. സമാധാനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു യുദ്ധത്തിന്റെ മുന്നോടിയായിട്ടേ നിൽക്കും. ആ യുദ്ധമില്ലാത്ത സമാധാനം അതുണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടും ഇല്ലാതാകണം. യുദ്ധവും പാടില്ല, സമാധാനവും പാടില്ല. എന്നുവെച്ചാൽ ദ്വന്ദ്വാതീതനായിരിക്കണം. ദ്വന്ദ്വാത്മകമായ പ്രപഞ്ചത്തിൽ അതൊരിക്കലും ഒന്നിനു മാത്രം നിൽക്കാൻ ഒക്കത്തില്ല. അത് ശീതോഷ്ണം എന്ന് പറയും പോലെയാണ്. ശീതം മാത്രം ഈ ലോകത്ത് നിൽക്കും, ഇല്ല ഉഷ്ണവും നിൽക്കും. അതുപോലെയാണ് ദ്വന്ദ്വാത്മകമായ ഈ ഭാവത്തിൽ നിന്ന് മോചിച്ചാൽ പിന്നെ പ്രപഞ്ചമില്ല. അതുകൊണ്ട് യുദ്ധം കാലത്തിന്റെ നിശ്ചയമാണ്. അതങ്ങനെ വന്നു ചേർന്നു കഴിഞ്ഞാൽ അതാണ്, അതിനെന്തെല്ലാം നിമിത്തങ്ങളുണ്ടായാലും ശരി, അത് വന്നു ചേർന്നു കഴിഞ്ഞാൽ അത് അനുഷ്ഠിച്ചേ പറ്റൂ. ക്ഷത്രിയന് സ്വധർമ്മമായി കഴിഞ്ഞു. അല്ലെങ്കിൽ ക്ഷാത്രഗുണം ഒരുവനിൽ എപ്പോഴാണോ വരുന്നത് അവന് ധർമ്മയുദ്ധം അനിവാര്യമായി തന്നെ വരും. അവന് ഇന്ന വർഗത്തിൽപ്പെട്ടവനെന്ന് പറയാൻ ഒക്കത്തില്ല. സന്യാസിയായാലും ശരി അവനും ധർമ്മയുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരും. കാരണം കാലം അത് എത്തിച്ചേരുകയാണെങ്കിൽ അതിൽ ഇടപെട്ടേ പറ്റൂ, അതിനൊഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. കാരണം ഇവിടെ പറയുന്ന യുദ്ധവും ഇവിടെ പറയുന്ന ക്ഷത്രിയനും എല്ലാം കാലഹരണപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്തിൽ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളല്ല. ഈ പറയുന്ന ക്ഷത്രിയനും നമ്മുടെ മുമ്പിലില്ല, ഈ പറഞ്ഞ യുദ്ധവും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ധർമ്മവും അധർമ്മവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ധർമ്മത്തിനു വേണ്ടി നിലനിൽക്കുന്നത് തന്നെയാണ് ഇന്നത്തെ യുദ്ധം എന്ന് പറയുന്നത്. ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഏത് യത്നവും അത് യുദ്ധം തന്നെ. അത് കാലം ഒരുവന്റെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കത് തന്റെ കർത്തവ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതവനെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? അവന്റെ ക്ഷാത്രഗുണമാണ്. ചെറിയ സന്യാസിയിൽ ക്ഷാത്രഗുണം ഉണ്ടാകാമോ? സന്യാസിയിൽ എന്നുള്ളതല്ല, എല്ലാവരുടെയും എല്ലാ ഗുണവും ഉണ്ട്. ഒരു ഗുണം മാത്രമായി ഒരിക്കലും ഒരിടത്തും ഇരിക്കത്തില്ല. അത് ഗുണത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ധർമാനുഷ്ഠാനം, ധർമ്മ സംരക്ഷണം, അത് ആർക്കും ഇവിടെയും കർത്തവ്യമായി വരുമ്പോൾ അതിൽ നിന്ന് ഭീരുത്വം കൊണ്ട് പിന്തിരിയാൻ പാടില്ല. അതനുഷ്ഠിച്ചേ തീരൂ. അങ്ങനെ വരുമ്പോൾ അവിടെയും ധനാർജനത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ അവിടെ ആ മനോഭാവത്തിനാണ്. ഇവിടെ എന്ത് മനോഭാവത്തിന് സൂചിപ്പിക്കുന്നത്? അഹംഭാവം. ഞാൻ വളരെ ശക്തനായ ശത്രുവിനെ കൊന്നു, ഹനിഷ്യേച്ച അന്യാൻ വരാകാൻ അപരാൻ, ഇനിയും അതുപോലെയുള്ള ഭീകരന്മാരെയെല്ലാം കൊല്ലും, ഇത്തരമൊരു ഭാവം മനസ്സിൽ കരുതാൻ പാടില്ല. അത് ആസുരബുദ്ധിയാണ്. കിമേതേ കരിഷ്യന്തി തപസ്സിനഹ. ഇവിടെ തപസ്സി എന്ന് പറയുന്ന ഒരു ആക്ഷേപ വാക്കാണ്. തപസ്സി എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയുള്ളൂ അവനൊരു വലിയ തപസ്സിയാണ് എന്ന് പറഞ്ഞാൽ അവൻ കൊള്ളരുതാത്തവനെന്നാണ്. അതേ അർത്ഥത്തിലാണ് ഇവിടെയും പറയുന്നത്, അല്ല നല്ല അർത്ഥത്തിലല്ല. സംസ്കൃതത്തില് സംസ്കൃതം എന്ന് പറയുന്നത് സംസ്കാരമുള്ളവർ ഉപയോഗിക്കുന്ന ഭാഷയാണ്. അതുകൊണ്ട് അതിൽ ചീത്ത പറയാനും നല്ല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, മലയാളം പോലെയല്ല. അതുകൊണ്ടാണ് തപസ്സിന എന്ന് പറയുന്ന വാക്ക് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ശത്രുക്കളെ ഇനിയും ഞാൻ കൊല്ലും, ഇവനെയെല്ലാം ഞാൻ കൊന്നുകഴിഞ്ഞു, ഈ തരത്തിലുള്ള ഭാവനയോടുകൂടി പ്രവർത്തിക്കരുത് സ്വകർമ്മത്തിൽ. അതാണ് ഇവിടെ ഭഗവാൻ തിരുത്തുന്നത്. അതുപോലെ സർവധാപി നാസ്തിമത്തുല്യ, അങ്ങനെയും ചിന്തിക്കരുത്, എനിക്ക് തുല്യനായി മറ്റാരുമില്ല. കഴിവിന്റെ കാര്യത്തിൽ, അറിവിന്റെ കാര്യത്തിൽ, അർത്ഥത്തിന്റെ കാര്യത്തിൽ, ബന്ധുബലത്തിന്റെ കാര്യത്തിൽ ഒന്നും എനിക്ക് തുല്യനായി മറ്റാരുമില്ല, അങ്ങനെ ചിന്തിക്കരുത്. കഥം എന്തുകൊണ്ട് ഈശ്വരോഹം അഹം ഭോഗി സർവപ്രകാരേണ ച സിദ്ധോഹം സമ്പന്ന പുത്രഹി പൗത്രഹി നത്രഭി. അഹം ഈശ്വര എന്ന കേവലം മനുഷ്യ, ഞാൻ എന്നെ വെറും ഒരു മനുഷ്യനായി കണ്ടാക്കും, ഞാൻ ഈശ്വരനാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സർവശക്തികളും സർവ ഐശ്വര്യങ്ങളും എല്ലാം ഉള്ളവൻ. അങ്ങനെ തന്നെക്കുറിച്ച് അഹന്തയോടുകൂടി ചിന്തിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ താൻ എന്തിനും പോകുന്നവനെന്നുള്ള ചിന്ത, അതാണ് ഇവിടെ ഈശ്വരൻ. ഞാൻ പറഞ്ഞത് ഇവിടെ ഈശ്വരൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതും തപസ്സി എന്ന് പറഞ്ഞതുപോലെയാണ്. ഈശ്വരൻ എന്നുള്ള വാക്ക് പോലും ഇവിടെ മറ്റേ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ഒരു അജ്ഞനായ ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനും പോകുന്നവനെന്നാണ് എന്റെ അർത്ഥം. സർവ ഐശ്വര്യങ്ങളുള്ളവനാണ്, സർവ കഴിവുമുള്ളവനാണ്. അല്ലാതെ ഒരിക്കലും ഒരു ഈശ്വരഭാവത്തിൽ പറയുന്നതല്ല, ഭഗവാൻ പറയുന്ന പോലെ തന്നെ ഈശ്വര സർവഭൂതാനാം ഹൃദയേശി എന്നൊക്കെ പറയുന്ന തരത്തിൽ പറയുന്നതല്ല, സർവാത്മഭാവത്തിൽ പറയുന്നതല്ല, അഹന്തയോടുകൂടി പറയുകയാണ്, സർവശക്തനാണെന്നുള്ള രീതി. അഹം ഭോഗി, ഞാനിതെല്ലാം ആർജിക്കും, ഞാനിതെല്ലാം അനുഭവിക്കും, ഞാൻ ഉണ്ടാക്കിയത് ഞാൻ അനുഭവിക്കുന്നു, നിനക്കെന്താ ചോദിക്കാൻ എന്നുള്ള ഭാവത്തിൽ അത് പാടില്ല. പ്രത്യേകിച്ചും ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, അവർക്ക് എന്തെങ്കിലും വന്നു ചേരുന്നെങ്കിൽ അത് അവരുണ്ടാക്കിയതല്ല, സ്വന്തം പ്രാരബ്ധം അല്ലെങ്കിൽ ഈശ്വര നിശ്ചയം അത് അവരുടെ മുമ്പിൽ എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് സന്യാസി അതിനൊന്നും ഒരിക്കലും അങ്ങനെ അഭിമാനിക്കുന്നു, അവനൊരിക്കലും ഇതൊക്കെ എന്റേതാണ് എന്ന് പറഞ്ഞ് ആരുടെ മുമ്പിലും ഞെളിയാറില്ല. കാരണം അറിയാം എന്താണോ, ഇതൊന്നും താൻ ആർജിച്ചതല്ല, മറിച്ചെപ്പോഴും ഇതിൽ നിന്ന് അകന്നു നിൽക്കാനേ സന്യാസി ആഗ്രഹിക്കും. എന്തെല്ലാം സമ്പത്ത് തന്റെ മുമ്പിൽ വന്നാലും സമ്പത്ത് കൊണ്ട് തന്നെ മൂടിയാൽ താൻ അതിൽ നിന്ന് എപ്പോഴും വിട്ടുനിൽക്കാനേ ആഗ്രഹിക്കൂ, വിട്ടുനിൽക്കുകയേ ചെയ്യത്തുള്ളൂ. അതിലൊന്നും ഒരിക്കലും ഈശ്വരനാണ്, ഞാനിതിനൊക്കെ ഉടയനാണ്, എനിക്കിതെല്ലാം ഉപയോഗിച്ച് പലതും ചെയ്യാൻ കഴിയും, അത്തരം ദുരഭിമാനങ്ങളൊന്നും സന്യാസിയിൽ ഒരിക്കലും കാണത്തില്ല. സർവപ്രകാരേണ ച സിദ്ധോഹം, സർവവും സിദ്ധനായവനാണ് ഞാൻ, എല്ലാം നേടിയവനാണ്, ആർജിച്ചവനാണ് ഞാൻ, സമ്പന്നനാണ്, സമ്പത്തൊക്കെ ഉണ്ടാകുന്ന സാധാരണ ലൗകിക മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കും. പുത്രൻ പൗത്രൻ അതിന്റെ കുട്ടികൾ നപ്തൃഭി എന്ന് പറയുന്നത് അതിനുശേഷം വരുന്ന കുട്ടികളാണ്. ഞാൻ വെറുതെ മനുഷ്യനല്ല, ഇങ്ങനെ ചിന്തിക്കുന്നില്ല. അഹം ബലവാൻ സുഖി, ബലമുള്ളവനാണ്, ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ സുഖിക്കുന്നവനാണ് എന്നാണ്. അത്രമാത്രമല്ല അവൻ ചിന്തിക്കുന്നത്, അന്യേതു ഭൂമി ഭാരായ അവതീർണ അഹ. ബാക്കിയുള്ള ഈ സ്വാമിമാരെല്ലാം ഈ ഭൂമിക്ക് വെയിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ജനിച്ചവരാണ് എന്നാണ്. ഭൂമി ഭാരായ അവതീർണ, ഒരേ ഒരു സ്വാമി, കറക്റ്റായിട്ടുള്ള സ്വാമി ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സ്വാമിമാരെല്ലാം വെറും ഭാരം, ഭൂമിക്ക് ഭാരം. അതുകൊണ്ട് ഇവന്മാരെല്ലാം ചത്തൊടുങ്ങണം, അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. സ്വാഭാവികമായിട്ടും സന്യാസിമാരുടെ കയ്യിൽ ഈ സമ്പത്തും മറ്റും വന്നു ചേർന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള അഭിമാനങ്ങൾ വന്നു പോകും. ഇതൊന്നും ഇല്ലാത്ത സ്വാമിമാരെ കാണുമ്പോൾ അവർക്ക് വലിയ പുച്ഛമാണ്. തന്റെ വേഷഭൂഷാദികളും ജീവിത സൗകര്യങ്ങളും ഒന്നുമില്ലാതെ തെണ്ടി നടക്കുന്ന, അലഞ്ഞു നടക്കുന്ന സ്വാമിമാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ പുച്ഛിക്കും. അവരെ കുറിച്ചൊക്കെ ഇതായിരിക്കും സങ്കല്പം. എപ്പോഴും കാറിന് സഞ്ചരിക്കുന്ന സ്വാമിയും നടന്നു പോകുന്ന സ്വാമിയെ കണ്ടാൽ പുച്ഛിക്കും. സൈക്കിളിൽ പോകുന്ന സ്വാമിയുടെ കാര്യം പറയാനുമില്ല. ഞാൻ തമാശ പറയല്ല, എന്നോടൊരു സ്വാമി ചോദിച്ചിട്ട് നോക്കി, ഇവനൊരു സ്വാമിയായിട്ടും കണ്ടോ സൈക്കിളിൽ സഞ്ചരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് സ്വാമിയായിട്ടും ഇവനൊരു സൈക്കിള് വാങ്ങിച്ചപ്പോൾ ഒരു കാറ് വാങ്ങിക്കൂടെ? കാറ് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവൻ സ്വാമിയായത്? ഇവന് വേറെ എന്തെങ്കിലും പണി ചെയ്തുണ്ട്? എന്നൊരു സ്വാമി തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ അനുഭവത്തിൽ എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചിന്തിക്കും. അതിലൂടെ ഭാഷകാരൻ സ്വാമിയാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് ഭൂമിഭാരായ വതികിന്നാഹ. ബാക്കിയുള്ളവർ ഈ ഭൂമിക്ക് ഭാരത്തിന് വേണ്ടി ജനിച്ചവരാണ്. അതാ അവരെ കൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല, ഈ സമൂഹത്തിന് ഗുണമില്ല. എന്നെ കൊണ്ട് സമൂഹത്തിന് ഒരുപാട് ഗുണമുണ്ട്, ബാക്കിയുള്ളവനെ കൊണ്ട് ഈ സമൂഹത്തിനും ഒരു ഗുണമില്ല. അയ്യോ കഷ്ടം, പാപം, ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് സഹതപിക്കും. ഇത് ഭാഷ്യകാരം പറയുകയാണ്. അത് വരാൻ പാടില്ല എന്നാണ്. അങ്ങനെയുള്ള ചിന്തകളൊന്നും വരരുത്. അസോ മയാഹത ശത്രോർ അനിഷ്യേ ചാപരനപി ഈശ്വരോഹമഹം ഭോഗി ശുദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ അഭിജനവാൻ അസ്മി കോന്യോസ്തി സദൃശോ മയാ യക്ഷേ ദാസ്യാമി മോദിഷ്യ വിമോഹിതാഹ. സമൂഹവും സന്യാസി സമൂഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പലപ്പോഴും സ്വയം മാറും. അങ്ങനെ മാറണമെന്നാണ് സമൂഹം അവനെ പഠിപ്പിക്കുന്നത്. അതിന് കുറേയൊക്കെ ശരിയുണ്ട് താൻ. പക്ഷെ അങ്ങനെ സമൂഹത്തിനനുസരിച്ച് മാറുമ്പോഴും ആന്തരികമായി മാറരുത് എന്നുള്ളതാണ് ഇവിടെ മുഖ്യമായി പഠിപ്പിക്കുന്നത്. ഒരു ഗൃഹസ്ഥൻ ഒരിക്കൽ എന്നെ ക്ഷണിച്ചു വീട്ടിലേക്ക്. സാധാരണ എന്നെ ആരും ക്ഷണിക്കാറില്ല, കാരണം ഞാൻ അവർക്ക് പറ്റിയ ആളല്ല. അതുകൊണ്ട് എന്തായാലും ഒരിക്കൽ ക്ഷണിച്ചു. ഞാൻ പോയി. പിന്നീട് ക്ഷണിച്ചില്ല, അതാണ് ഞാൻ പറയുന്നത്. ഒരിക്കലേ ക്ഷണിച്ചുള്ളൂ. അതിന് കാരണം, ഒന്ന്, ഞാൻ നടന്നാണ് ചെന്നത്. ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് സ്വാമി നടന്നാണോ വന്നത്? ഞാൻ പറഞ്ഞു അതെ. അടുത്ത ചോദ്യം കൂടെ ആരുണ്ട്? ഞാൻ പറഞ്ഞ ആരുമില്ല. അപ്പോ ക്ഷണിച്ചയാളുടെ മുഖത്തൊരു നിരാശ. ഞാൻ വിചാരിച്ച എന്തിനാ ഇയാൾ ഇത്രയും നിരാശപ്പെടുന്നു? ഞാൻ നോക്കിപ്പോ വീട്ടിലൊരു 10-25 പേരെ ഇദ്ദേഹം ക്ഷണിച്ച് നിർത്തിയിട്ടുണ്ട് നേരത്തെ സ്വാമിയെ സ്വീകരിക്കാൻ. അപ്പൊ എല്ലാവരുടെയും മുഖത്തിലും മ്ലാനത. കാരണം ഈ പോക്കില്ലാത്ത സ്വാമിയെ കാണാനാണോ ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയത്? വല്ല വിധത്തിൽ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സമൂഹത്തിനൊരു ധാരണയുണ്ട്. ആ ധാരണയ്ക്കനുസരിച്ച് ബാഹ്യമായി മാറുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്റെ അനുഭവം മറ്റുള്ളവർക്കുണ്ടാകാതിരിക്കട്ടെ. പക്ഷെ ആന്തരികമായി മാറരുത്. അതിനടുത്ത് പറയുന്നത് ആഢ്യോ അഭിജനവാനസ്മി കോന്യോസ്തി സദൃശോമയാ യക്ഷേ ദാസ്യാമി മോദിഷ്യ വിദ്യജ്ഞാന വിമോഹിതാഃ ആഢ്യഃ ധനേന അഭിജനേന അഭിജനവാൻ സപ്തപുരുഷം ശ്രോത്രീത്വാദി സമ്പന്ന തേനാപി ന മമ തുല്യോ അസ്തി കശ്ചിത്. ആഢ്യേന ധനേന ധനം കൊണ്ട് അഭിജനേന അഭിജനവാൻ കുലീനത കൊണ്ട്. വലിയ കുലത്തിൽ ജനിച്ചവനെയാണ് കുലീനൻ എന്ന് പറയുന്നത്. ആ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ അതാണ്. വലിയ കുലം എന്ന് വെച്ചാൽ ഒരുപാട് ബന്ധുബലങ്ങളൊക്കെ ഉള്ള കുലം, ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുള്ള കുലം, IPSകാരും IASമാരും ഒക്കെ ഉണ്ടായ കുലം, അങ്ങനെയുള്ള കുലത്തിൽ ജനിച്ചവൻ അതാണ്. ഞാൻ ധനവാനാണ്, കുലമഹിമയുള്ളവനാണ്, സപ്തപുരുഷം. ബന്ധുബലത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അത്, സപ്തപുരുഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കാണെന്ന് ചോദിച്ചു, എന്റെ കൂട്ടത്തിൽ ആളുണ്ട്. അതാണ് ശ്രോത്രിയത്വാദി സമ്പന്നഹ. ശ്രോത്രിയന്മാരെല്ലാം ഉണ്ടായിട്ടുള്ള കുലമാണെന്ന് പറയുമ്പോൾ ഇത് പഴയ ബ്രാഹ്മണത്വത്തെ, ആ ബ്രാഹ്മണ മനോഭാവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ശ്രോത്രിയത്വാദി സമ്പന്ന ബ്രാഹ്മണ കുലത്തിൽ പറഞ്ഞവൻ അങ്ങനെ ഒരു അഹങ്കാരം കാണും, എന്റെ കുലങ്ങളെല്ലാം ശ്രോത്രിയന്മാരാണ്, അങ്ങനെ പറഞ്ഞവൻ പരിചയപ്പെടുത്തും. അങ്ങനെയൊന്നുള്ള അഭിമാനങ്ങളൊന്നും വരാൻ പാടില്ല. തേനാവി നമവ തുല്യോ അസ്തി കശ്ചിത്, എനിക്ക് തുല്യനായി ആരുമില്ല. കോന്യോസ്തി സദൃശതുല്യവുമായ, എനിക്ക് തുല്യനായിട്ട് വേറെ ആരാ ഉള്ളത്? പിഞ്ച മാത്രമല്ല യക്ഷി യാഗേന അന്യാൻ അഭിഭവിഷ്യാമി, ഞാൻ യാഗം നടത്തി മറ്റുള്ളവരെ കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാം നടത്തിയതിൽ നിന്നും കൂടുതൽ കാശ് മുടക്കി യാഗം നടത്തി ഞാൻ മറ്റുള്ളവരെ പരാജയപ്പെടുത്തും. ധനവാൻ പണ്ട് ധനം വിനിയോഗിക്കുന്ന മുഖ്യമായ യാഗത്തിലാണ്. ആ യാഗം നടത്തി ധാരാളം ധനം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യും, അങ്ങനെ ലോകത്തിൽ പ്രശസ്തി നേടും. അതിനെ സൂചിപ്പിച്ച് പറയുകയാണ് പണ്ടത്തെ രീതി. ദാസ്യാമി, ഞാൻ ദാനം ചെയ്യും. നടാദിഭ്യ, ഞാൻ ധാരാളം ദാനം ചെയ്യും. നടാദിഭ്യ എന്ന് വെച്ചാൽ കലാകാരന്മാർക്കും മറ്റും ദാനം ചെയ്യുക. അതാണ് അവിടെ ഒരു ചെറിയൊരു താല്പര്യം കൂടെ ഭാഷകാരനുണ്ട്. അവൻ ബ്രാഹ്മണന് ദാനം ചെയ്യുന്നില്ല എന്നുള്ള ഒരു ദുസ്സൂചന കൂടെ അതിനകത്തുണ്ട്. ഒരുപാട് സമ്പത്തുണ്ടായിട്ടും ബ്രാഹ്മണന് കൊടുത്തില്ല, മറ്റ് കലാകാരന്മാർക്ക് കൊടുത്തു. മറ്റ് കലാകാരന്മാരെന്ന് പറയുമ്പോൾ അത് മറ്റ് വർണ്ണങ്ങളിൽപ്പെട്ടവരായി, അതത്ര ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. അങ്ങനെ ഒരുവൻ അഭിമാനിക്കുന്നു. മോദിഷേ ഹർഷം ചാതിശയും പ്രാപ്സ്യാമി, അങ്ങനെ ഞാൻ സന്തോഷിക്കും. എന്റെ ഈ അഹന്തയിലും എന്റെ ഈ പ്രവൃത്തികളിലുമൊക്കെ ഞാൻ ആനന്ദിക്കും എന്നാണ്. അതാണ് ഈ അജ്ഞാനം കൊണ്ട് മോഹിതരായിപ്പോയാൽ ആധ്യാത്മിക മാർഗത്തിൽ തന്നെ സഞ്ചരിക്കുന്നവരും ദൈവീ സമ്പത്തിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരും ഇത്തരം ലൗകിക വ്യവഹാരങ്ങളിൽ കുടുങ്ങിപ്പോയ, വസതി കുടുങ്ങിപ്പോവുകയാണ്, അറിഞ്ഞുകൊണ്ടിരുന്ന് ചാടുന്നതല്ല. വലയ്ക്കകത്ത് മീൻ കൊടുങ്ങുന്ന പോലെ അറിഞ്ഞു നിന്ന് അതിൽ കയറാറില്ലല്ലോ. അതുപോലെ ഈ ലൗകികത്തിൽ പോയി കുടുങ്ങിപ്പോവുകയാണ്. അങ്ങനെ കുടുങ്ങിപ്പോകുന്നവരും അവർക്ക് ദുഃഖമൊന്നുമില്ല, അവർ സന്തോഷിക്കുകയാണ്. കാരണം ഇതൊന്നും തിരിച്ചറിയാം, ഇതെല്ലാം മേന്മയാണെന്ന് ധരിച്ചുകൊണ്ട് അവർ സന്തോഷിക്കുന്നു. വീണ്ടും ഇത്തരം പ്രവർത്തിക്കുന്നതിലൂടെ തന്നെ എന്താണ്, അതിശയം ഹർഷം പ്രാപ്സ്യാമി, ഞാൻ ഇനിയും സന്തോഷിക്കും. ആദ്യം ഇതിൽ ഈ പ്രവൃത്തികളിലൂടെ അവൻ സന്തോഷിക്കുന്നു, പിന്നീട് കൂടുതൽ സന്തോഷത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു. അത് രണ്ടും കൂടെ പറയുന്നു. ഇത്യേവം അജ്ഞാന വിമോഹിതാഹ, ഇതിന്റെ മൂലകാരണം അജ്ഞാനമാണ്. അതുള്ളതുകൊണ്ട് ഈ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല എന്നവൻ അറിയുന്നില്ല. അതുകൊണ്ട് ആത്മീയ മാർഗത്തിലാണെങ്കിലും ഒരുവനെന്ത് ചെയ്യുന്നു, ഈ ലോക വ്യവഹാരങ്ങളിൽ, പ്രപഞ്ച വ്യവഹാരങ്ങളിൽ കുടുങ്ങി തന്റെ ആത്മീയ സാധനങ്ങളെല്ലാം വിട്ട് ഇതിനെ തന്നെ സാധനയാക്കി ഈ വ്യവഹാരങ്ങളിൽ മുഴുകി ഇതിൽ ആനന്ദിച്ച് ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിർബന്ധിതനായിത്തീരുന്നു. അജ്ഞാനേന വിമോഹിതാഹ വിവിധ അവിവേകഭാവമാപന്നാഹ, പലതരത്തിലുള്ള അവിവേകങ്ങൾക്ക് അടിമപ്പെട്ട് ആസുരഭാവങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഇത് സൂക്ഷിച്ചിരിക്കണം, ഇതിന് വഴിപ്പെടാൻ പാടില്ല. അതാണ് ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ വിശദീകരിച്ച് പറയുന്നത്. ആഢ്യോ അഭിജനവാനസ്മി ഓന്യോസ്തി സദൃശോ മയാ യക്ഷേ ദാസ്യാമി മോദേശി ഇത്യജ്ഞാന വിമോഹിതാഹ അനേക ചിത്ത വിഭ്രാന്ത മഹജാല സമാവൃതാഹ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ച ആത്മ സംഭാവിതാസ്തബ്ധ ധനമാനമദന്വിതാഹ യജന്തേ നാമ യജ്ഞൈസ്ഥേ ദംഭേനാവിധിപൂർവകം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഹ മാം ആത്മപരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാഹ താൻ അഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ ആസുരീഷ്വേവ യോനിഷു ആസുരീം യോനിമാപന്നാ മൂഢാ ജന്മനി ജന്മനി മാമപ്രാപ്യൈവ കൗന്ദേയാ തതോ യാന്ത്യധമാം ഗതിം ത്രിവിധം നരകസീതം ദ്വാരം നാശനമാത്മനാ കാമക്രോധസ്തഥാ ലോഭ തസ്മാദേതത്രയം ത്യജേത് ഏതൈർവിമുക്തകൗന്ദേയാ തമോദ്വാരൈ സ്ത്രിഭിർനരഃ ആചരത്യാത്മന ശ്രേയാ തതോ യാതി പരാംഗതിം യ ശാസ്ത്രവിധിമുസൃജ്യ വർത്തതേ കാമകാരത ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാംഗതിം തസ്മാത് ശാസ്ത്രം പ്രമാണം ദേ കാര്യാകാര്യവ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തൃമിഹാർഹസി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ.